ഒന്നാമത്തെ മിക്കവാറും കഴിഞ്ഞല്ല. സ്വപ്നം പോലെ അസീതക്കര അസതേ വേദം ഭുവനം സ്വപ്നവത് സസർജ സർവം സങ്കല്പ മാത്രേണ പരമേശ്വര. പരമേശ്വരൻ സ്വപ്നത്തെ പോലെ സൃഷ്ടിച്ചു എന്നാണ്. സ്വപ്നം എന്നുള്ളതുകൊണ്ട് പല കാര്യങ്ങളും ഉദ്ദേശിക്കുന്നു. നമ്മൾ സ്വപ്നം കാണുന്നതിന് വേണ്ടി ഒന്ന് നമ്മൾക്ക് യാതൊരു എഫർട്ടുമില്ല, ഒരു പരിശ്രമവും ഇല്ല, ഉണ്ടാകും. ഉറങ്ങുന്നു, സ്വപ്നം വരും. സ്വപ്നം അനായാസമായി സംഭവിക്കുന്നതാണ്. അതിന് പകലങ്ങനെയല്ല, എന്തെങ്കിലും ചിന്തിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനുമെല്ലാം മനുഷ്യന് യത്നം പ്രയത്നം ആവശ്യമാണ്. സ്വപ്നമെന്ന് പറയുന്നത് സഹജമായി അങ്ങ് സംഭവിക്കുന്നു. സ്വപ്നവത്ത് സ്വപ്നത്തെ പോലെ എന്ന് പറയുമ്പോൾ ഒന്നതാണ്, ഈശ്വരൻ സൃഷ്ടി സഹജമായി അങ്ങ് സംഭവിക്കുന്നു. മനുഷ്യനെ പോലെയുള്ള പ്രയത്നമൊന്നും ഈശ്വരന് ആവശ്യമില്ല. ഈശ്വരൻ സർവജ്ഞനും സർവശക്തനും സർവനിയന്താവും സർവവ്യാപിയും എല്ലാമാണ്. കാരണം അങ്ങനെ ഒന്നും കൽപ്പിച്ചാല് ഇത്രയും വിപുലമായി പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവായി അതിനെ അംഗീകരിക്കാൻ കഴിയും. പ്രപഞ്ചം ചെറിയ കാര്യമല്ല. ഒരു മണൽ തരി ആയാലും ശരി, മഹാമേരു ആയാലും ശരി, പർവ്വതമായാലും ശരി, മനുഷ്യനേണ്ട രഹസ്യം പൂർണ്ണമായും പിടികിട്ടുന്നില്ല. അപ്പൊ ഇതിന്റെ രഹസ്യം പൂർണ്ണമായും മനസ്സിലാക്കിയാണ് ഒരാളായിരിക്കണം ഇതൊക്കെ സൃഷ്ടിച്ചതെന്നാണ് സങ്കല്പം. സങ്കല്പം എന്ന് പറയാൻ കാരണം ഇത് പ്രാചീന ശാസ്ത്ര സങ്കല്പം എന്ന് പറയേണ്ടി വരും. ജഗത്തിന്റെ സൃഷ്ടിക്ക് ഈശ്വരനാണ് കാരണം. ആ ഈശ്വരൻ ഇങ്ങനെയുള്ള ആളാണ്, ആ ഈശ്വരൻ ഇങ്ങനെ ഇതിനെ സൃഷ്ടിച്ചു എന്നെല്ലാം പറയുന്നത് പ്രാചീന ശാസ്ത്ര സങ്കല്പമാണ്. ഇന്ന് മനുഷ്യത് വിശ്വസിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ അത് പ്രാചീനമായൊരു സങ്കല്പമാണ്. അപ്പൊ ശാസ്ത്രത്തെ തന്നെ നമുക്ക് രണ്ടായി തിരിക്കുകയാണ്. ഒന്നേതാണോ പ്രാചീന ശാസ്ത്രം, അത് പ്രാചീന ശാസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് മാത്രം എടുക്കരുത്. എല്ലാ മതങ്ങളുടെയും എല്ലാ ദേശത്തും ഉണ്ടായിരുന്ന ശാസ്ത്രങ്ങളും എടുക്കണം. ഈശ്വരൻ ജഗത്തിനെ സൃഷ്ടിച്ചതെന്ന് വിശ്വസിക്കുന്ന എല്ലാ ശാസ്ത്രങ്ങളും എല്ലാം പ്രാചീന ശാസ്ത്രമാണ്. ഖുറാനും ബൈബിളും വേദങ്ങളും എല്ലാം. പിന്നെ വരുന്ന ഏതാണോ ആധുനിക ശാസ്ത്രം. ആധുനിക ശാസ്ത്രം എന്ന് പറയുന്നത് ഇപ്പൊ വികസിച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്രം, ഇപ്പൊ വികസിച്ചുകൊണ്ടിരിക്കുന്നു ആധുനിക ശാസ്ത്രം. ഈ ദൈവസങ്കല്പം എന്ന് പറയുന്നത് മനുഷ്യൻ എന്നും വിശ്വസിക്കുന്നു, പക്ഷെ അത് പ്രാചീന ശാസ്ത്രം, ആധുനിക ശാസ്ത്രമല്ല. ആധുനിക ശാസ്ത്രം ഇന്ന് ഈ കാണുന്ന രൂപത്തിലൊക്കെ ആയിട്ടൊരു 200 വർഷത്തെ താഴെ ആയിട്ടുണ്ട്. അതുവരെ പ്രാചീന ശാസ്ത്രങ്ങളുടെ വളർച്ചയാണ് ഈ മതങ്ങളെല്ലാം, മതഗ്രന്ഥങ്ങൾ, ഈ പ്രാചീന ശാസ്ത്രങ്ങളെല്ലാം അതിനെല്ലാം ഇങ്ങനെ വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് അതിങ്ങനെ വളർന്നു വളർന്നു വന്നതാണ്. അതാണ് പ്രാചീന ശാസ്ത്രത്തിന്റെ പ്രത്യേകത. പ്രാചീന ശാസ്ത്രത്തിന്റെ സവിശേഷത എന്താണ്? അത് കൂടുതലും ആ ശാസ്ത്രം ഇങ്ങനെ വളരുന്നത് ചിന്തയിലൂടെയാണ്, കേവല ചിന്ത. വിചാരം, വിചാരങ്ങളിലൂടെ ചില നിഗമനങ്ങളെ എത്തിച്ചേരും. ഭൗതികമായ അറിവ് ശൈശവാവസ്ഥയില്ലായിരുന്നു, അറിവ് നീ സ്വീകരിക്കുകയാണ്. പക്ഷെ കൂടുതലും പ്രാചീന ശാസ്ത്രം എന്ന് പറയുന്നത് പ്രതിപാദിക്കുന്ന സിദ്ധാന്തങ്ങളാണ്. ചിന്തിച്ച് ചിന്തിച്ച് ഒരു നിഗമനത്തിൽ എത്തിച്ചേരും. ഇന്നതാണോ തന്നെ സംബന്ധിച്ചാലും ശരി, പ്രപഞ്ചത്തെ സംബന്ധിച്ചാലും ശരി, പ്രപഞ്ച കാരണത്തെ സംബന്ധിച്ചാലും, പ്രപഞ്ചത്തിൽ ഉള്ള വിഷയങ്ങളെ സംബന്ധിച്ചാലും. അതാണ് പ്രാചീന ശാസ്ത്രത്തിന്റെ രീതി. ആധുനിക ശാസ്ത്രം എന്ന് പറയുന്ന ഈ രീതി മാറിയപ്പോഴാണ് ആധുനിക ശാസ്ത്രത്തിൽ വരുമ്പോൾ എന്ത് വരുന്നു, അത് മാറി, ആ രീതി മാറി. പിന്നെ അത് വസ്തുനിഷ്ഠമായ നിരീക്ഷണ പരീക്ഷണങ്ങൾ, അതിലൂടെ എത്തിച്ചേരുന്ന എന്താണ്, പഴയതുപോലെ സിദ്ധാന്തങ്ങളല്ല, ഇത് കണ്ടെത്തലുകളാണ്. മറ്റേത് സിദ്ധാന്തങ്ങൾ മനസ്സിൽ തട്ടിക്കൂട്ടിയെടുക്കുകയാണ്. ഇന്നതൊക്കെയാണ് ചിന്താപരമായാണ് സിദ്ധാന്തങ്ങൾ എത്തിച്ചേരുന്നത്. ഭൗതികശാസ്ത്രം അങ്ങനെയാണ്. ഭൗതികശാസ്ത്രം എന്ന് പറയുന്നത് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തലുകളിൽ എത്തിച്ചേരുന്നത്, കണ്ടെത്തുകയാണ്. കണ്ടെത്തുക എന്ന് പറയുമ്പോൾ എന്താണ്, ഭൗതികമായ യാഥാർത്ഥ്യങ്ങളെന്ന് മനുഷ്യർക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളെ കണ്ടെത്തുകയാണ്. അതാണ് ഭൗതികശാസ്ത്രത്തെ സംബന്ധിച്ച്. ആ ഭൗതികശാസ്ത്രത്തിന്റെ ഫലത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്. ഭൗതികശാസ്ത്രത്തിനും പലതരങ്ങളുണ്ട്, എന്നാലും മുഖ്യമായ നമ്മൾ സയൻസ് എന്ന് വിളിക്കുന്നതിന് ഉദ്ദേശിച്ച പറയുന്നത് ഭൗതികശാസ്ത്രം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ശാസ്ത്രം എന്ന് പറയാം. സംഗീതം, അതിലൊരു ശാസ്ത്രമുണ്ടെന്ന് പറയാം. കലയിൽ ശാസ്ത്രമുണ്ടെന്ന് പറയാം. ഭാഷയിൽ ശാസ്ത്രമുണ്ടെന്ന് പറയാം. അതൊക്കെ ശാസ്ത്രമാണ്. പറയുന്ന സയൻസ് എന്നുള്ള അർത്ഥത്തിലാണ് ആധുനിക ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഫലം എന്ന് പറയുന്നത് എന്താണോ, എന്താണ് നമ്മുടെ ടെക്നോളജി എന്ന് പറയുന്നത്, നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ, ഇത് നൂറ്റാണ്ടുകളുടെ പരീക്ഷണങ്ങളുടെ ഫലമായിട്ടാണ് ഇങ്ങനെ വന്നത്. ഇതിനകത്ത് നിരവധി ശാസ്ത്രങ്ങൾ, ആധുനിക ശാസ്ത്രം കൂടിച്ചേർന്നിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ ടെക്നോളജി എന്ന് പറയുന്നത് ഇന്ന് 5 വയസ്സായ ഒരു കുട്ടിക്ക് 90 വയസ്സായ ഒരു അമ്മമ്മയുടെ കയ്യിൽ ഇത് കാണും മൊബൈൽ. എനിക്കത് അവർക്ക് ഉപയോഗിക്കാൻ, അതിൻ്റെ സയൻസ് ഒന്നും അവർക്ക് അറിയേണ്ട കാര്യം, നമുക്കും അറിയേണ്ട ആവശ്യം. പക്ഷെ അത്യാവശ്യം അതെടുത്ത് ഉപയോഗിക്കാൻ അവർക്ക് പറ്റും. അതവർക്ക് കൊടുക്കുന്ന സൗകര്യങ്ങൾ വളരെ വലുതാണ്. അതാണ് ആധുനിക ശാസ്ത്രത്തിന്റെ പ്രത്യേകത. ഈ പ്രാചീന ശാസ്ത്രത്തിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അതിങ്ങനെ എത്തിച്ചേരുന്ന എവിടെയായിരിക്കും, ചിന്താ തലത്തിലായിരിക്കും. ചിന്തിച്ച് ചില സിദ്ധാന്തങ്ങൾ ലഭിച്ചു, അതവിടെ നിൽക്കും. അതിന് ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻ വളരെ കുറവാണ്. ഇന്നുമായിട്ട് തട്ടിച്ചു പോകുമ്പോൾ അത് വളരെ വളരെ കുറവാണ്. പക്ഷെ നമുക്ക് ഭയങ്കര ശാസ്ത്രം ഉണ്ടെന്നൊക്കെ പറയാൻ വേണ്ടി ആൾക്കാരൊന്ന് പൊങ്ങച്ചം പറയുന്ന ഒഴിച്ചു കഴിഞ്ഞാൽ വസ്തുത ഇഷ്ടമായി നോക്കിക്കഴിഞ്ഞു കുറവാണ്. കാരണം ചിന്തയിലൂടെയാണ് അത് ചിന്തിക്കുന്നു. മോശമെന്നുള്ളതല്ല, ഇന്നും ചിന്തയെ ആശ്രയിക്കുന്നു. പണ്ട് ചിന്തിച്ചതും ഇന്ന് ചിന്തിച്ചതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതെവിടെ ചിന്തിച്ചു എന്നുള്ള എന്റെ വ്യത്യാസം. പഴയ മനുഷ്യൻ എവിടെ ഇരുന്നാ ചിന്തിച്ചത്? ഗുഹയിൽ. എന്നിട്ട് മനുഷ്യരൊന്നും ചെല്ലാത്ത സ്ഥലം, മൃഗങ്ങളും എത്തിപ്പെടാത്ത അന്ന് കൂടുതലും അങ്ങനെയായിരുന്നു, വനമായിരുന്നു, അതുകൂടെയുണ്ട്. എന്നാലും കഴിയുന്ന മനുഷ്യൻ ചിന്തിക്കാൻ വേണ്ടി പോകുന്ന എവിടെയാണ്, എവിടെ ഗുഹയുണ്ട്, എവിടെ കാടുണ്ട് അല്ലേ. ഇന്ന് മനുഷ്യൻ ചിന്തിക്കുക എവിടെ പോകുന്നു, ഇന്നാൾ ആൾക്കാർ ചിന്തിക്കാൻ പോകുന്നത് വിദേശത്ത് ഏത് യൂണിവേഴ്സിറ്റി പോയാലാണ്, ആളുള്ളിടത്താ പോകുന്നു, എവിടെ പോയാലാണ് കൂടുതൽ ചിന്തിക്കാൻ പറ്റുന്നത്. ഇന്ന് ഏത് വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാനായാലും മനുഷ്യൻ പോകുന്ന ഗുഹയിലല്ല, മനുഷ്യരെ ഒഴിവാക്കിയിട്ട് ചിന്തിക്കുകയല്ല ഇന്ന് ചിന്തിക്കുന്നത്. മനുഷ്യൻ തന്നെ നിർമ്മിച്ച പരീക്ഷണശാലകളാണ് ഇന്നിരുന്ന് മനുഷ്യൻ ചിന്തിക്കുന്നത്. പഴയകാലത്ത് മനുഷ്യൻ ചിന്തിച്ചിരുന്നത് കാട്ടിലും ഗുഹയിലും ഇരുന്നു. അപ്പൊ കാട്ടിലും ഗുഹയിലും ഇരുന്ന് ചിന്തിച്ചാൽ ആ ചിന്തയും ആ ചിന്തയുടെ ഫലവും എല്ലാം 99% എവിടെ ആയിപ്പോകും, അവന്റെ മനസ്സിൽ തന്നെ. ഈ വ്യത്യാസം നമ്മൾ നല്ലോണം മനസ്സിലാക്കും. ഇന്നവൻ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല പരീക്ഷണശാല എവിടെയാണ്, അവിടെ പോയിരുന്നു ചിന്തിക്കാനാണ്. അതിൻ്റെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി എവിടെയാണ് ഇന്നവൻ നോക്കുന്ന അതാണ്. എവിടെ ഏറ്റവും നല്ല ലൈബ്രറി എവിടെയുണ്ട്, അവിടെ പോയിരുന്നു ചിന്തിക്കുക. ഇങ്ങനെയൊക്കെ മനുഷ്യൻ ചിന്തിക്കുന്നു. ഇന്ത്യ മനുഷ്യൻ ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യൻ ഇന്ന് ആശ്രയിക്കുന്നത് അതിലും പുരോഗമിച്ചിട്ട് ഗൂഗിള്, വിക്കിപീഡിയ ഇതിലൊക്കെ ഇന്ന് മനുഷ്യൻ ചിന്തിക്കുന്നത്, അതിനെയൊക്കെ ആശ്രയിച്ചിട്ട് അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ഇന്ന് മനുഷ്യൻ ചിന്തിക്കേണ്ടത് അതിലൂടെയാണ്. ഇന്ന് എല്ലാ ലോകത്തുള്ള എല്ലാ മനുഷ്യരും അവന്റെ അറിവിനെ വർദ്ധിപ്പിക്കുന്ന ഈ മാർഗങ്ങളിലൂടെയാണ്. എല്ലാ ഗുഹയിൽ പോയിരുന്നല്ല, ഗുഹയിൽ പോയിരുന്ന് നിങ്ങൾ ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊരു വാലൂടെ ഉണ്ടായാൽ മതി, ബാക്കിയെല്ലാം ഉണ്ട്. എങ്ങനെ ഈ ആത്മാവിനെ പറ്റി ചിന്തിക്കുക എന്ന് വെച്ചാൽ, അന്നും ഇന്നൊക്കെ മനുഷ്യൻ ചിന്തിക്കുന്നത് ഏകദേശം സമാനമായ വിഷയങ്ങളാണ്. ഒന്നും ഈ ലോകത്തെ കുറിച്ച് ചിന്തിക്കുന്നു, ഈ കാണുന്നതൊക്കെ എന്താണ് അല്ലേ. അത് ഈ ലോകത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കാന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു അല്ലേ, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവൻ ഇത്തിരി വളർന്നു വരുമ്പോൾ അവൻ മുട്ടിലഴിഞ്ഞു തുടങ്ങും, ചെറുതായിട്ട് അവന്റെ ബുദ്ധി ഉറച്ചു തുടങ്ങുമ്പോൾ അവൻ ചുറ്റുപാടും കാണുന്ന എല്ലാത്തിനെ കുറിച്ച് ചിന്തിക്കും. ആ കുഞ്ഞിന്റെ സ്വഭാവം തന്നെയാണ് മനുഷ്യ എക്കാലവും പ്രവർത്തിയിട്ടുള്ളത്. പ്രാചീന മനുഷ്യനും അങ്ങനെ തന്നെയാണ്. അവനും എന്ത് ചെയ്തു, അവന്റെ ചുറ്റുപാടുകളെ കുറിച്ച് ചിന്തിച്ചു. അകലെ ചിന്തിച്ചു വരുമ്പോൾ ആ ചിന്ത തന്നിലേക്കും വരും. തന്റെ ജനനവും തന്റെ മരണവും അവനൊരു പ്രഹേളികയാണ്, ഉത്തരം കിട്ടാത്ത ചോദ്യം വരുമ്പോൾ അവൻ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവന്റെ ചിന്തയിൽ അവൻ ചെന്നപ്പെടുന്ന സ്ഥലങ്ങളാണ് ഈശ്വരൻ, ആത്മാവ് ഇങ്ങനെയുള്ള ആശയങ്ങളിൽ അവൻ ചെന്നുപെടുന്നതാണ്, ചിന്തയിൽ ചെന്നുപെടുന്നതാണ്. ഇന്നത്തെ മനുഷ്യൻ ചിന്തിക്കുമ്പോൾ, അന്നും എല്ലാവരും അല്ല കുറച്ച് മനുഷ്യർ, എല്ലാവരും മനുഷ്യൻ പഴയകാലത്തും മനുഷ്യന് ജീവിതത്തോട് ഒരുപാട് ഫൈറ്റ് ചെയ്തുകൊണ്ട്, അപ്പൊ അങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ട് ഇന്നവർക്ക് ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ സമയം കിട്ടിയില്ല. കുറച്ചാൾക്കാർ ഇതിൽ നിന്നൊക്കെ മാറി നിന്ന് പണ്ട് ചിന്തിച്ചപ്പോൾ അവർ ചെന്ന് എത്തിച്ചേർന്നതാണ്. അവർക്ക് ഒരുപാട് ചോദ്യങ്ങൾക്ക് അറിവില്ലാതെ വന്നപ്പോൾ അതിനവർ കണ്ടെത്തിയ സമാധാനങ്ങളാണ്. ലോകം എങ്ങനെ ഉണ്ടായി, ഒരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അവരെത്തിച്ചേർന്നതാണ് ഈ ഇവിടെ നമ്മളോരോ കാര്യങ്ങളും സൃഷ്ടിക്കുന്നുണ്ട്, ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാം എന്താണ്, സൃഷ്ടാക്കളാണ്. അങ്ങനെയാണ് ഈ ലോകത്തെ സൃഷ്ടിച്ച ഒരാളുണ്ടായിരിക്കുന്നത്. അങ്ങനെ അവർ ചിന്തിച്ച് ഒരു സൃഷ്ടാവ് എത്തിച്ചേർന്നു. അത് ചിന്താ സിദ്ധാന്തമാണ്, ചിന്തയിലൂടെ എത്തിച്ചേർന്ന സിദ്ധാന്തങ്ങളാണ്. ആ ഈ ആധുനിക മനുഷ്യൻ ഉപയോഗിക്കുന്നതാണ് ആധുനിക ശാസ്ത്രം. അതിന്റെ രീതികളൊന്നും അവർക്ക് വശമില്ലായിരുന്നു, സ്വാഭാവികമാണ്. കാലം വരെ ഈ കാലം വരെ കാലം മാറിയപ്പോൾ എല്ലാം മാറി, പ്രകൃതി ഉൾപ്പെടെ മാറി, അവന്റെ ചിന്താരീതി മാറി, അവന്റെ ഉപകരണങ്ങൾ മാറി, എല്ലാം മാറി. ആ പ്രാചീനമായ ചിന്തയിൽ പ്രാചീന ശാസ്ത്രത്തിൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന് അവർ കണ്ടെത്തിയ ഒരു ഉത്തരമാണെന്ത്? ഈശ്വരൻ. അത് അങ്ങനെ ഒരു ഉത്തരം കണ്ടെത്തി അവർ കണ്ടെത്തിയവരെന്ത് ചെയ്തു? മറ്റുള്ളവർ പറഞ്ഞു ആ ഈശ്വരനാണ്. അത് ഈ ലോകത്തെ സൃഷ്ടിച്ചത്, അത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള മനുഷ്യൻ അങ്ങനെ തന്നെ ചിന്തിച്ചു കണ്ടെത്തിയത്. അതാണ് അന്നത്തെ കാലത്ത് അതിനപ്പുറം സാധ്യമല്ല. അത് ഇതിങ്ങനെ ചിന്തിച്ചു കണ്ടെത്തിയവരില്ലെങ്കിൽ ഇത് മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ അതില് കേട്ടവരെല്ലാം എന്ത് ചെയ്തു? ഇയാള് പറഞ്ഞത് ശരിയായിരിക്കും എന്നുള്ള ധാരണയിൽ അത് വിശ്വസിച്ചു. അങ്ങനെ ഒരു ധാരണയില്ലാത്തവർ അതിനെ അവിശ്വസിച്ചു. അങ്ങനെ വിശ്വാസികളോ അവിശ്വാസികളോ എല്ലാം ഉണ്ടായി. പിന്നെ അതിന് പല മാറ്റങ്ങളും വന്നു. ആ വിശ്വാസം പിന്നെ മനുഷ്യന് മനസ്സിലായി. ഇങ്ങനെ ഒരു ഈശ്വരനുണ്ടെന്ന് പറയുകയും അതിനെ സമൂഹത്തിനെ കൊണ്ട് അംഗീകരിപ്പിക്കുകയും ചെയ്ത് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുമെന്ന് മനസ്സിലായി. ജനങ്ങളെ നയിക്കാൻ ഇതൊരു നല്ല വിദ്യയാണെന്ന് മനസ്സിലായി. അങ്ങനെ മതങ്ങളുണ്ടായി. അങ്ങനെയാണ് മനുഷ്യൻ മാറി മാറി മാറി ആധുനിക ശാസ്ത്രത്തെ എത്തിച്ചേർന്നത്. അപ്പോ ആ വിശ്വാസം, അന്നും മനുഷ്യന് അത്തരം വിശ്വാസങ്ങളൊക്കെ ഒരുപാട് ആശ്വാസം കൊടുത്തിട്ടുണ്ട്. കാരണം പല പ്രശ്നങ്ങൾക്കും അവന് സമാധാനമില്ല. ചിന്തിച്ച അവന്റെ ബുദ്ധിക്ക് പിടികിട്ടുന്നില്ല. അപ്പോൾ അവനൊരു സമാധാനം വേണം. അപ്പോൾ അവൻ ശരിയെല്ലാം ഇതൊക്കെ ഈശ്വരന്റെ പണിയാണ് എന്ന് പറഞ്ഞ് അവർ സമാധാനിച്ചു ആശ്വസിച്ചു. അപ്പോൾ കുറെ മനുഷ്യർ നോക്കിയപ്പോൾ ഇതൊരു നല്ല കാര്യമാണ്, ഈശ്വരൻ എന്ന് വിശ്വസിച്ചാൽ ആശ്വസിക്കാം. അപ്പൊ അതുകൊണ്ടാണ് അത് തലമുറ തലമുറകളായി ഇന്നും നിലനിൽക്കുന്നതുകൊണ്ട്. ഈശ്വരനിലുള്ള വിശ്വാസം അവനൊരു ആശ്വാസമാണ്. അതുകൊണ്ടാണ് ഇന്നും മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? ഈശ്വരനിൽ വിശ്വസിക്കുന്നത്. അതതിന്റെ ഒരു ഭാഗം മാത്രം. പിന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച തന്ത്രങ്ങൾ വേറെ ഉണ്ട്, അത് മറ്റൊരു വിഷയമാണ്. പക്ഷെ ആരെന്തൊക്കെ തന്ത്രങ്ങൾ ഉപയോഗിച്ചാലും വിശ്വസിക്കുന്നവനൊരു ആശ്വാസം ഉണ്ടെങ്കിൽ അവനത് സ്വീകരിക്കും, അല്ലെങ്കിൽ സ്വീകരിക്കത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് ഇന്നും നിലനിൽക്കുന്നു, ഇന്നും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അങ്ങനെ വന്നതാണ്. അപ്പോൾ അത് പിന്നെ വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവിടെ ചോദ്യം ചെയ്യലില്ല. ഏത് കാര്യത്തെ സംബന്ധിച്ചാലും ശരി, നമ്മൾ വിശ്വസിക്കുന്നിടത്ത് പിന്നെ അവിടെ ആ നമ്മൾ വിശ്വസിക്കുന്ന എന്തോ അതിനെ ചോദ്യം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഒരിക്കലും അതിന്റെ ആവശ്യമില്ല. ഒരു പാശ്ചാത്യ ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ യുക്തി വിചാരത്തിന്റെ ആവശ്യമേ ഇല്ല ഒരു കാര്യം വിശ്വസിക്കുന്നതിന് വേണ്ടി. നിങ്ങൾ വിശ്വാസിയായോ പിന്നെ അവിടെ യുക്തി വിചാരത്തിന്റെ ആവശ്യമില്ല. കാരണം അത് വിശ്വാസമാണ്, നമ്മളത് വിശ്വസിക്കുന്നു. അവസാനം നിങ്ങൾ ഒരു വിശ്വാസിയുടെ അടുത്ത് എന്തെങ്കിലും യുക്തിയിലൂടെ ബോധിപ്പിക്കാൻ ശ്രമിച്ചാൽ അവസാനം അയാൾ പറയും ഇതെന്റെ വിശ്വാസമാണ്, ഇതെന്റെ പേഴ്സണൽ കാര്യമാണ്, എന്റെ വിശ്വാസമാണ്. പിന്നെ അങ്ങനെയുള്ള ഒരാളിനോട് അയാള് വിശ്വസിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് യുക്തിപരമായി സംബന്ധിച്ച് സംവാദം നടത്തിയിട്ട് കാര്യമില്ല. കാരണം വിശ്വാസത്തിന് യുക്തിയുടെ ആവശ്യമില്ല, അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ അടുത്ത് ഒരിക്കലും യുക്തി വിചാരത്തിന്റെ ആവശ്യമില്ല. കാരണം വിശ്വാസം യുക്തിയെ അപേക്ഷിക്കുന്നില്ല. ഒരാൾക്ക് യുക്തി കൂടാതെ വിശ്വസിക്കാമെങ്കിൽ പിന്നെ വിശ്വാസിയുടെ അടുത്ത് യുക്തി പറയുന്നതിന്റെ ആവശ്യമില്ല. ഭൂതമുണ്ട് പ്രേതമുണ്ടെന്നൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്, സാധാരണ മനുഷ്യൻ. അങ്ങനെ വിശ്വസിക്കുന്നതിന് അവർ ഒരിക്കലും ഒരു യുക്തി ആശ്രയിച്ചിട്ടില്ല. അങ്ങനെ യുക്തി ആശ്രയിക്കാതെ വിശ്വസിക്കുന്ന ഒരാളുടെ അടുത്ത് നിന്ന് നിങ്ങൾ ഭൂതമുണ്ട് പ്രേതം ഭൂതമില്ല പ്രേതമില്ല എന്നൊക്കെ പറഞ്ഞ് യുക്തിപരമായി സമർത്ഥിക്കാൻ നോക്കിയാൽ ഒരു കാര്യമില്ല. കാരണം അവരെ വിശ്വസിക്കുന്നതിന് യുക്തി ആശ്രയിച്ചല്ല അവർ വിശ്വസിച്ചത്. അപ്പൊ വിശ്വാസത്തെ മാറ്റാൻ വേണ്ടി നിങ്ങൾ യുക്തി പറയുന്നതിന് യാതൊരു അർത്ഥവും ഇല്ല എന്ന് സാറിന് പറയാറുണ്ട്. അതുകൊണ്ട് ഈ പ്രാചീന ശാസ്ത്രത്തിലെ ഇത്തരം സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത് അത് ഏതായാലും ശരി, അത് ഒട്ടും മുക്കാലും വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. വിശ്വാസം ഒരു മുഖ്യമായ ഘടകമാണ്. അതുകൊണ്ടല്ലേ കൊണ്ട് പറയുന്നത് വിശ്വാസം രക്ഷിക്കുമെന്നൊക്കെ പറയുന്നതാണ്. അതുകൊണ്ട് പ്രാചീന ശാസ്ത്രങ്ങളിലെല്ലാം ഇവിടുത്തെ ശാസ്ത്രമല്ല എല്ലാ ശാസ്ത്രങ്ങളിലുമുള്ള ഒരു സിദ്ധാന്തമാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത് ഈശ്വരനാണ് എന്ന് പറയുന്നു. പിന്നെ അടുത്ത് ചോദിക്കും ആരാ ഈശ്വരൻ എന്ന് ചോദിച്ചാൽ തർക്കമായി അത് ഈശ്വരന്റെ പേര് തന്നെ തർക്കമാണ്. ഒരു ഇസ്ലാമിക ശാസ്ത്രത്തിൽ വളരെ ഉറച്ച് വിശ്വസിക്കുന്ന ഒരാള് അള്ളാഹു എന്നതിന് പകരം ദൈവമെന്നോ ഈശ്വരനെന്നോ അവർ പറയത്തില്ല. കാരണം അവർ പറയുന്നത് ഈശ്വരന്റെ പേരല്ല, അത് ഈശ്വരന്റെ ഒറ്റ പേരേ ഉള്ളൂ, ഏതാണ് അള്ളാഹു. അങ്ങനെ പറയാൻ പാടുള്ളൂ എന്നാണ് അവരുടെ ശാസ്ത്രം. ഇങ്ങനെ വളരെ രസകരമായ വിശ്വാസങ്ങൾ തർക്കങ്ങൾ വരും. അത് വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഏത് വിശ്വാസത്തിലായാലും ശരി, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഏത് മതത്തിലായാലും ശരി, ഈ ലോകത്തെ സൃഷ്ടിച്ചത് ഈശ്വരനാണോ? ഈശ്വരൻ എങ്ങനെ സൃഷ്ടിച്ച സ്വപ്നം ഇവിടെ പറയുന്നതാണ്. ഇതെല്ലാവരും അംഗീകരിക്കും. സ്വപ്നത്തെ പോലെ എന്ന് പറയുന്നതിന് ഒന്ന് അനായാസമായി സൃഷ്ടിച്ചു സ്വപ്നം പോലെ. പിന്നെ രണ്ടാമത് പറയുന്ന എന്താണ്, സ്വപ്നത്തെ പോലെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിലെ സൃഷ്ടി ആനയും കുതിരയെല്ലാം അതൊന്നും പരമാർത്ഥ സത്യമാണ്, അനുഭവിക്കുമ്പോൾ സത്യമാണ്, കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം സത്യമാണ്. പരമാർത്ഥ സത്യമല്ലാന്ന് ഉണരുമ്പോൾ ബോധ്യപ്പെടുന്നു. അതുപോലെ സ്വപ്നവത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈശ്വരൻ സൃഷ്ടിച്ച ഈ സൃഷ്ടി അത് പരമാർത്ഥ സത്യം അല്ല എന്ന് പറയുന്നു. ഈ പരമാർത്ഥ സത്യം സൃഷ്ടിയല്ല എന്ന് പറയുന്ന രണ്ട് തരത്തിലാണ് പറയുന്നത്. ഒന്ന് മുമ്പ് പറഞ്ഞതുപോലെ ചിന്തിച്ച് എത്തിച്ചേരുന്ന ഒരു സിദ്ധാന്തമാണ്. എന്നുവെച്ചാൽ യുക്തിയുക്തമായി ചിന്തിച്ച് അതിന് പല പല യുക്തികൾ ഉപയോഗിക്കുന്നു. ഇവിടെ അനന്യത്വയുക്തി, ബാധിത യുക്തി, ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള യുക്തികൾ ഉപയോഗിക്കുന്നു. ഇങ്ങനെയുള്ള യുക്തികൾ ഉപയോഗിച്ചിട്ട് പറയുന്നത് എന്താണ്, ബോധ്യപ്പെടുകയാണ് ഇത് സത്യമാകാൻ വഴിയില്ല എന്നുള്ള അവസ്ഥാത്രയ നിരൂപണം. അതിലൂടെ അതൊരു യുക്തിയാണ്, യുക്തിയിലൂടെ തീരുമാനിക്കുന്നു ഈ ലോകം പരമാർത്ഥ സത്യമല്ല. ഇവിടെയൊക്കെ യുക്തി വിചാരമാണ്. ആ യുക്തി വിചാരം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കണം, ആ യുക്തി വിചാരം എല്ലാവർക്കും സമ്മതമായിരിക്കത്തില്ല. ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു, ഈ ലോകം സ്വപ്നം പോലെയാണ് അസത്യമാണ് എന്നൊരു സിദ്ധാന്തത്തെ സ്വീകരിച്ചുകൊണ്ട് ആ സിദ്ധാന്തത്തെ അനുകൂലിച്ച് യുക്തി വിചാരം ചെയ്യണം. എന്നാലേ യുക്തിയിലൂടെ അവിടെ എത്തിച്ചേരാൻ പറ്റും. യുക്തി എന്ന് പറയുന്ന മനുഷ്യനെ എങ്ങോട്ടും കൊണ്ടുപോകും? മനുഷ്യന്റെ യുക്തികളൊക്കെ പലതായിരിക്കും. അപ്പൊ ആദ്യം നമ്മൾ ഒന്ന് സ്വീകരിക്കണം, എന്താണ് ഈ ലോകം പരമാർത്ഥ സത്യമല്ല, എന്നിട്ട് അവിടെ എത്തിച്ചേരാനുള്ള യുക്തി. അങ്ങനെയാണ് ഇവിടുത്തെ യുക്തി വിചാരം എന്ന് പറയുന്നത്. അതിന് സാധാരണ പറയും ശ്രുതിക്ക് അനുസരിച്ച് ചിന്തിക്കണമെന്ന് പറയും. നിജ ശ്രുതിയുടെ സിദ്ധാന്തത്തിന് അനുസരിച്ച് ചിന്തിക്കണം. ശ്രുതിയുടെ സിദ്ധാന്തം എന്ന് പറയുന്നത് എന്താണ്? ഈ ലോകം പരമാർത്ഥ സത്യമല്ല. അപ്പൊ അതിനനുസരിച്ച് ചിന്തിച്ച് അവിടെ എത്താൻ വേണ്ടിയിട്ട് യുക്തി വിചാരം ചെയ്ത് ബോധ്യപ്പെടുന്നു. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു കാര്യം കേൾക്കുന്നു ഒരാളിൽ നിന്ന്, പക്ഷെ നമുക്ക് ബോധ്യപ്പെടുന്നില്ല. അപ്പോ നമ്മൾ കേട്ട കാര്യത്തിൽ പറഞ്ഞ വ്യക്തിയിൽ ഒക്കെ വിശ്വസിക്കുന്നു, ഇയാൾ സത്യം പറയുന്ന ആളാണ്, ഞാൻ കേട്ടത് സത്യമാണ്. അപ്പൊ അവിടെയാണ് ഗുരുവിന്റെ ആവശ്യം. ഗുരു പറയുന്നു ലോക അസത്യമാണ്. അപ്പോ ശിഷ്യൻ എന്ത് ചെയ്യുന്നു? ആദ്യം ഗുരുവിൽ വിശ്വസിക്കുന്നു. ഗുരു ഇത് പരമാർത്ഥം അല്ല എന്ന് പറഞ്ഞു. ഇത് പരമാർത്ഥം, ഗുരു കള്ളം പറയുന്നതാണ് ശരി, പക്ഷെ അതെനിക്ക് ബോധ്യപ്പെടുന്നില്ലല്ലോ ഗുരു പറഞ്ഞത്. ഗുരു പറയും ഇങ്ങനെ ചിന്തിച്ചു നോക്കി, ഇതാണ് എന്റെ വഴി. അങ്ങനെ അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചെല്ലുമ്പോ അവസാനം എവിടെ എത്തിച്ചേരും? ഗുരു പറഞ്ഞിടത്ത് തന്നെ എത്തിച്ചേരും. ഇതാണ് പ്രാചീന ശാസ്ത്രത്തിന്റെ രീതി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ആദ്യം വിശ്വാസം വേണം എന്ന് പറയുന്നത്. വിശ്വാസത്തിൽ നിന്ന് തുടങ്ങണം. ഗുരുവിനെ വിശ്വസിക്കണം, സിദ്ധാന്തത്തെ വിശ്വസിക്കണമെന്നൊക്കെ പറയുന്നില്ല. അങ്ങനെ എത്തിച്ചേരുന്നു പ്രാചീന ശാസ്ത്രം. അങ്ങനെ അവിടെ എത്തിച്ചേരുന്നു ഇത് അസത്യമാണ്, സ്വപ്നം പോലെയാണ്. അവിടെയും ഈ പ്രശ്നം വരും, അവിശ്വാസം ഇല്ലെങ്കിലോ? വിശ്വാസം ഉണ്ടെങ്കിൽ എന്ത് പറ്റും? അങ്ങനെ എത്തിച്ചേരില്ല. അതാണ് ഇപ്പോ അദ്വൈതി പറയുന്നു, ഈ ലോകം സ്വപ്നം പോലെയാണ്. ദ്വൈതികൾ അംഗീകരിക്കില്ല, ക്രിസ്ത്യാനി അംഗീകരിക്കില്ല, മുസ്ലിം അംഗീകരിക്കില്ല. എന്നുവെച്ചാൽ അവരുടെ സിദ്ധാന്തങ്ങളൊന്നും ഇങ്ങനെ ഒരു കാര്യമേ ഇല്ല. ഇവിടെ തന്നെ താർക്കികനുണ്ടോ എന്ന് അംഗീകരിക്കത്തില്ല, സാഖ്യൻ അംഗീകരിക്കത്തില്ല, എത്രയോ പേരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബോധം ഉണ്ടാവണമെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ആ പറയുന്നയാളെ വിശ്വസിക്കുകയും പറയുന്നയാള് പറയുന്ന രീതി ചിന്തിക്കുകയും വേണം. ഇത് അംഗീകരിക്കാത്തവരാണ് വേറെ മതവിശ്വാസികളും വേറെ തത്വശാസ്ത്രങ്ങളും അംഗീകരിക്കുന്നത്. ഇത് എല്ലാ പ്രാചീന ശാസ്ത്രങ്ങളുടെയും രീതി ഇതാണ്. ഒരു ശാസ്ത്ര സിദ്ധാന്തത്തെ ഉപദേശിക്കുന്ന ആളിനെ നമ്മൾ വിശ്വസിക്കുകയും ആ വ്യക്തി പറയുന്ന രീതിയെ പിന്തുടരുകയും ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സ്വയം ആ വ്യക്തി പറയുന്ന കാര്യം ബോധ്യപ്പെടുത്തുള്ളൂ. നിങ്ങൾ ആ വ്യക്തിയെ വിശ്വസിക്കുകയും ആ വ്യക്തി പറയുന്ന മാർഗത്തെ പിന്തുടരുകയും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോകും, വിട്ടിട്ട് പോകും. ഇപ്പൊ സ്വപ്നവത്വം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇത് അസത്യമാണെന്ന് മനസ്സിലാക്കുന്ന ഒരു രീതി. ഇനി മറ്റു രീതിയുണ്ട്, ചിന്തയിലൂടെ അല്ല ബോധ്യപ്പെടുന്നത്. അവർ പറയുന്നത് ചിന്തിക്കണ്ട, നിങ്ങൾക്ക് ലോകം അസത്യമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ചില മാനസികമായ പരിശീലനങ്ങൾ ഏർപ്പെടും. അങ്ങനെ മാനസികമായ പരിശീലനങ്ങൾ ഏർപ്പെട്ട് എന്ത് ചെയ്യും? ഈ ലോകം നിങ്ങളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു പോകും. ഉറക്കം പോലെ ലോകം മറയുന്ന ഒരു അനുഭവമാണ്. അനുഭവത്തിനാണ് എന്ത് പറയുന്നത്? സമാധി. അങ്ങനെ ഒരു അനുഭവത്തിൽ എത്തിച്ചേരുമ്പോൾ ലോകം നിങ്ങളുടെ മുമ്പ് മറയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇത് പരമാർത്ഥ സത്യമല്ല. അതെങ്ങനെ? സ്വപ്നവത്. സ്വപ്നം പരമാർത്ഥമല്ല നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നു? സ്വപ്നം മറഞ്ഞുപോയി നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ ഇല്ല. സ്വപ്നം നിങ്ങളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞുപോയി. അതുകൊണ്ട് നിങ്ങൾ പറയുന്നു സ്വപ്നം പരമാർത്ഥ സത്യമല്ല. അതുപോലെ ഈ ലോകവും എന്ത് ചെയ്യും? മുമ്പിൽ നിന്ന് മറഞ്ഞു പോകും. എവിടെ എത്തിച്ചേരുമ്പോ? ശരി, ഇതിനെ നിങ്ങൾ അംഗീകരിച്ചുകൊണ്ടിരിക്കട്ടെ. അവിടെ അംഗീകരിക്കുന്നതിന് എന്ത് വേണം? അത് ഈ പറഞ്ഞ ആളിന് സത്യം പറഞ്ഞാണെന്ന് വിശ്വസിക്കണം. രണ്ടാമത് എന്ത് ചെയ്യണം? ഈ പരിശീലനം ചെയ്യണം. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത് വരെ ഈ പരിശീലനത്തിൽ ഏർപ്പെടണം. അങ്ങനെ ദീർഘകാലം പരിശീലനം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. എന്നുവെച്ചാൽ ഒരു വ്യക്തിക്ക് അത് ബോധ്യപ്പെടും. സമാധി എന്ന് പറയുന്ന ഒരു വ്യക്തിക്കല്ലേ ഉണ്ടാവും. ചിന്തയിലൂടെ ബോധ്യപ്പെടുന്ന ഒരു വ്യക്തിക്കാണ്, വ്യക്തിനിഷ്ഠമാണ്. ചിന്തയിലൂടെ ബോധ്യപ്പെട്ടാലും അതിനെ അനുഭവം എന്ന് തന്നെ പറയും. നമ്മൾ ചിന്തിച്ച് ചിന്തിച്ച് അത് ബോധ്യപ്പെടുന്നു. എന്റെ ബോധ്യമാണെന്ന് വെച്ചാൽ എന്റെ അനുഭവമാണ്. ഇനി പരിശീലനത്തിലൂടെ നിങ്ങൾ സമാധി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലെത്തി നിങ്ങൾക്കത് ബോധ്യപ്പെട്ടാലും ഇത് വ്യക്തിനിഷ്ഠമായ അനുഭവം തന്നെ. അപ്പോ ഞാൻ അവകാശപ്പെടുകയാണ്, ശരി, ഞാൻ ഗുരു പറഞ്ഞതുപോലെ ചിന്തിച്ച് എനിക്കിത് ബോധ്യപ്പെട്ടു. വ്യക്തിനിഷ്ഠമായ അനുഭവം. വ്യക്തിനിഷ്ഠമായ അനുഭവം എനിക്ക് ബോധ്യപ്പെട്ടെന്ന് പറഞ്ഞാൽ വേറൊരാൾക്ക് ഇത് ചോദ്യം ചെയ്യാൻ ഒക്കത്തില്ല. കാരണം ഞാൻ പറയുന്നു എന്റെ അനുഭവമാണ്. പിന്നെ ഞാനിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് സമാധിയിലെത്തി, അപ്പൊ എനിക്ക് ബോധ്യപ്പെട്ട് ഇത് പരമാർത്ഥമല്ല. സമാധി അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞാലും അത് മറ്റൊരാൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. രണ്ടിടത്തും പറയുന്ന വ്യക്തിയുള്ള വിശ്വാസവും ആ വിശ്വാസത്തോടൊന്ന് വിശ്വാസപൂർവകമായ പരിശീലനവും ആവശ്യമാണ്. അതാണ് അങ്ങനെ ബോധ്യപ്പെട്ട ഒരാളാണ് പറയുന്നത് എന്താണിത്? സ്വപ്നവത്. ഈ അദ്വൈത പരമ്പര എന്ന് പറയുന്നത് ഈ ബോധ്യപ്പെട്ടു എന്ന് കരുതുന്ന പരമ്പരയാണ്. ഇന്ന് കരുതുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയുന്നു ശരി, ഞാൻ ഈ പറഞ്ഞതുപോലെ ചെയ്ത് എനിക്ക് ബോധ്യപ്പെട്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സമാധി, എനിക്ക് സമാധി ഉണ്ട്, ഞാനത് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പരമ്പരയിൽപ്പെട്ട ആളായി. നിങ്ങൾക്ക് വേണമെങ്കിൽ സംശയിക്കാം ഈ പറയുന്നത് ശരിയാണ്, അങ്ങനെ സമാധി ഇരിക്കുന്നൊന്നും ഞങ്ങൾ കാണുന്നില്ലല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് സംശയിക്കാം. നിങ്ങൾ സംശയിച്ചാലും ശരി, അല്ലെങ്കിൽ നിങ്ങൾ പറയണം, വെറുതെ പറയണം, നിങ്ങളെ പറ്റിക്കാൻ പറയണം, അങ്ങനെ പറഞ്ഞാലും ശരി. ഞാൻ എന്തായാലും എന്തായി ഈ പരമ്പരയിലെ ഒരാളായി. എന്തുകൊണ്ട്? ഞാൻ തറപ്പിച്ച് പറയണം എനിക്ക് സമാധി, ഇത് ഞാനത് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അത് എന്റെ നിലപാടാണ് എന്നെ ഈ പരമ്പരയിൽ കൊണ്ടുവരുന്നത്. നിർദ്ദേശം എന്നെ സംശയിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതാണ് ഈ അദ്വൈത പരമ്പര എന്ന് പറയുന്നത്. അപ്പൊ ഇത് മറ്റൊരാൾക്ക് ആത്മനിഷ്ഠമായിട്ടല്ലാതെ പരീക്ഷിച്ചൊരിക്കലും അറിയാൻ പറ്റില്ല. ഞാനത് ബോധ്യപ്പെട്ടതെന്ന് നിങ്ങളെങ്ങനെ അറിയും? ബോധ്യം അവനവന്റെ മനസ്സിലില്ലെന്നുള്ളത്. ഇനി എനിക്ക് സമാധി ഉണ്ടായില്ല എന്നെങ്ങനെയായിരിക്കും? അതെ, അത് എനിക്കേ അറിയാൻ പറ്റുന്നു, അതറിയാൻ പറ്റില്ല. അപ്പോൾ വേണമെങ്കിൽ പറയാം എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് ഞാൻ പറയുന്നത് കൊണ്ടും സമാധി ഉണ്ടോ എന്ന് ഞാൻ പറയുന്നത് കൊണ്ടും അങ്ങനെ അംഗീകരിക്കാം എന്ന് പറഞ്ഞാൽ എന്നാണ് നിങ്ങൾ പറയുന്നത്? ശരി, ഞങ്ങൾ അംഗീകരിക്കുന്നു ഈ ആളിന് തത്വം ബോധ്യപ്പെട്ടു, ഈ ആളിന് സമാധി ഉണ്ടായി, ഈ ലോകം സ്വപ്നമാണെന്ന് ഈ ആൾ പറയുന്നത് ശരിയാണ്, സത്യമാണ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. പക്ഷേ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യമാണ്. എന്താണ് ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം? ലോകം വിചാരം ചെയ്ത് അസത്യമാണെന്ന് ബോധ്യപ്പെടേണ്ടതാണ്, ലോകം സമാധിയിലൂടെ അസത്യമാണെന്ന് ബോധ്യപ്പെടേണ്ടതാണെന്ന് മുമ്പേ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കിതൊന്നും ബോധ്യപ്പെട്ടില്ലെങ്കിലും എനിക്ക് പറയുന്നുണ്ട് ഒരു നഷ്ടം ഉണ്ടാകും. എനിക്ക് പറയാം, കാരണം ഈ കാര്യം എന്ന് പറയുന്ന നേരത്തെ രേഖപ്പെടുത്തി വെച്ച സിദ്ധാന്തങ്ങളാണ്. അതാണ് സിദ്ധാന്തം എന്ന് പറയുന്നത്. ശാസ്ത്ര സിദ്ധാന്തം എന്ന് പറയുന്നതാണ് ഇത് രേഖപ്പെടുത്തി വെച്ചു. അത് പറയുന്ന ആള് ഇത് ബോധ്യപ്പെട്ടതാണോ എന്നുള്ളത് തെളിയിക്കാൻ യാതൊരു വഴിയുമില്ല ഒരു തരത്തിൽ. അതിന് പ്രാചീന ഈ ശാസ്ത്ര സിദ്ധാന്തങ്ങൾ, ഇതിന് ഈ ആധുനിക ചിന്തയിൽ കുറച്ച് വ്യത്യാസം. ആധുനിക ചിന്തയിൽ പറയുന്നത് ഇപ്പോൾ എന്റെ ബോധ്യപ്പെടലുകൾ നിങ്ങൾക്ക്, ഞാൻ എന്റെ അവകാശവാദം എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് പറയുന്നത് നിങ്ങൾക്ക് തെറ്റാണെന്ന് തെളിയിക്കാൻ കഴിയാത്തിടത്തോളം കാലം അതിന് ഒരു ശാസ്ത്ര സിദ്ധാന്തം ഒന്ന് സ്വീകരിക്കാൻ പറ്റില്ല എന്നവര് പറയുന്ന ഫാൾസിഫിക്കേഷൻ, ഫാൾസിഫൈ ചെയ്യാൻ കഴിയാത്തിടത്തോളം കാലം അതിനെ ശരിയായ ഒരു സിദ്ധാന്തമാണ് സ്വീകരിക്കില്ലെന്നാണ് പുതിയ കാഴ്ചപ്പാടൊക്കെ പറയുന്നത്. ഞാൻ പറയുന്നത് പ്രാചീന ശാസ്ത്രത്തെ കുറിച്ചാണ്. പ്രാചീന ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം അതെന്റെ അവകാശവാദമാണ് ഞാൻ പറയുന്നത്. നമ്മളിതൊക്കെ പുറത്ത് ആൾക്കാരോട് പറയുമ്പം ഇതിനെക്കുറിച്ചൊക്കെ പലതരത്തിലുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ ഇതൊക്കെ അറിഞ്ഞ് നമ്മളോട് ആൾക്കാർ ചോദിച്ചാൽ ഇതൊക്കെ ഞങ്ങളും ഇതൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെ, വരട്ടാനൊന്നും വരണ്ട എന്നെങ്കിലും പറയാനുള്ള ഒരു ധൈര്യം വേണം. ഫാൾസിഫിക്കേഷന് അതിനൊന്നും യാതൊരു കാര്യമില്ല. അതൊക്കെ ഞങ്ങൾ കളഞ്ഞ കാര്യങ്ങളാണ് എന്നൊക്കെ പറയാനുള്ള, കാരണം നമുക്ക് ഇതുകൊണ്ട് ജീവിച്ചു പോണ്ടേ വേണോ? നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വേണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇങ്ങനെയൊക്കെ ഇന്ന് മനുഷ്യൻ ചിന്തിക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കും. അപ്പോൾ കേൾക്കുമ്പോൾ നമ്മൾ അമ്പരം നിന്നു. എന്താണ് ഫാൾസിഫിക്കേഷൻ എന്ന് പറയുന്നത്? ഫാൾസിഫിക്കേഷന് സാധ്യമല്ലെങ്കിൽ അംഗീകരിക്കില്ല എന്നൊക്കെ ഇവർ പറയുന്നതാണ്. ഇതാണ് അതുകൊണ്ട് അദ്വൈതം എന്ന് പറയുന്ന ഇത്തരം സിദ്ധാന്തം, അദ്വൈതമല്ല പ്രാചീന സിദ്ധാന്തങ്ങളെല്ലാം നിലനിൽക്കുന്നത് പരമ്പരയിലൂടെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് പല പരമ്പരകളുണ്ടാകും. അദ്വൈതത്തിന്റെ ഒരു പരമ്പര വരുന്നു, ദ്വൈതത്തിന്റെ മറ്റൊരു പരമ്പര വരുന്നു, ഇവരൊരിക്കലും തമ്മിൽ ചേരത്തില്ല. വിശിഷ്ടാദ്വൈതത്തിന്റെ വേറൊരു പരമ്പര വരുന്നു, ബൈബിളിന്റെ പരമ്പര വരുന്നു, ഖുർആന്റെ പരമ്പര വരുന്നു, എല്ലാത്തിനും പരമ്പരകളാണ്. ഒരു തത്വത്തെ, ഒരു സിദ്ധാന്തത്തെ പിന്തുടരുന്നു, അതാണ് പ്രാചീന ശാസ്ത്രത്തിന്റെ ഒരു ശൈലി. അപ്പോ 5000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ആ തത്വം അദ്വൈതത്തിനൊരു 5000 വർഷം പഴക്കമുണ്ടെന്നിരിക്കും. 5000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ആ തത്വത്തെ ഇന്നും ഞാൻ മനസ്സിലാക്കി അതുപോലെ പിന്തുടരുന്നു എന്ന് പറയുന്നതാണ് ആ തത്വത്തിലെ ശരി. മനസ്സിലായോ? അതിനാണ് സമ്പ്രദായം എന്ന് പറയുന്നത്. അല്ല, ഇനി 10000 വർഷം പഴക്കമുണ്ടെന്നിരിക്കട്ടെ, 10000 വർഷം മുമ്പ് ഒരാൾ പറഞ്ഞ ആ തത്വത്തെ മനസ്സിലാക്കി ആ പരമ്പരയിലൂടെ ഇന്നും ഞാനത് അതുപോലെ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് പറയുന്നതാണ് സാമ്പ്രദായികമായ ശരി. അപ്പോൾ ഓരോ സമ്പ്രദായക്കാരും അവരവരുടെ സാമ്പ്രദായികമായ ശരിയിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. അതാണ് പ്രാചീന ശാസ്ത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ആ സമ്പ്രദായത്തിൽ. പക്ഷെ മറ്റുള്ളവരെന്തെങ്കിലും പറഞ്ഞാൽ അവർ ചോദ്യം ചെയ്യും. അദ്വൈതി ഇങ്ങനെ പറയുന്നു, ദ്വൈതി എന്തെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവരതിന് അംഗീകരിക്കത്തില്ല. അവിടെ അവർ ചോദ്യം ചെയ്യും. പക്ഷെ തന്റെ സമ്പ്രദായത്തിന്റെ ആ സിദ്ധാന്തം അവരെപ്പോഴും അതിനെ സംരക്ഷിക്കുന്ന രീതിയിൽ തന്നെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അവർ സമ്പ്രദായ രക്ഷ, സിദ്ധാന്തരക്ഷ എന്നൊക്കെയാണ് പഴയകാലത്ത് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോ അദ്വൈതി അവരുടെ സിദ്ധാന്തത്തിന് വേണ്ടി വാദിക്കും, അതിനെപ്പോഴും സമർത്ഥിക്കും. ബൈബിൾ പഠിപ്പിക്കുന്നവർ അവരുടെ സിദ്ധാന്തങ്ങളെ സമർത്ഥിക്കാൻ ശ്രമിക്കും, ഖുർആൻ പഠിക്കുന്നവർ അവരുടെ സിദ്ധാന്തങ്ങളെ സമർത്ഥിക്കാൻ ശ്രമിക്കും. ഇതെല്ലാം എന്താണ്? പ്രാചീന ശാസ്ത്രങ്ങളും പ്രാചീന സിദ്ധാന്തങ്ങളുമാണെന്നുള്ള ബോധം എന്തായാലും നമുക്കെപ്പോഴും ഉണ്ടാവണം. ആ പ്രാചീനമായി എന്ത് പറഞ്ഞോ അതിനെയാണ് നമ്മളിന്നും ആവർത്തിക്കുന്നത് എന്നുള്ള ആ ബോധം വിടാൻ പാടില്ല. അതിന് മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ അതിന് പുറത്തു പോകും. അപ്പൊ ഇത്രയും പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആധുനികമായ ശാസ്ത്രം ഇതും തമ്മിലുള്ള വ്യത്യാസമാണ്. ആധുനിക ശാസ്ത്രത്തിൽ എന്താണ്? എന്താണ് അതെപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും, അത് മാറ്റത്തെ എപ്പോഴും അംഗീകരിച്ചുകൊണ്ടേയിരിക്കും. മാറ്റങ്ങളെ പുതുമയെ സ്വീകരിക്കുന്നതാണ് അതിന്റെ പ്രത്യേകത. ഇവിടെ അത് ഏറെക്കുറെ അത് അസാധ്യമാണ്. അതിലെന്തെങ്കിലും ഒരു ആ അദ്വൈതത്തിൽ നിന്ന് തന്നെ ഒരാൾ അതിലെന്തെങ്കിലും ഒരു പുതിയ ചിന്താരീതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉടനെ എല്ലാവരും ബോധമുണ്ടാകും, എന്താണോ അയാൾ വഴിതെറ്റിയിരിക്കുകയാണ്, അയാൾ ഏതോ വഴിമാറി സഞ്ചരിക്കുകയാണെന്ന് പറയും. അതാണ് പ്രാചീന ശാസ്ത്രത്തിന്റെ രീതി. അപ്പൊ ആ പ്രാചീന ശാസ്ത്രത്തിൽ മനുഷ്യൻ കണ്ടെത്തിയ കാര്യമാണെന്ത്? ഈ ലോകത്തെ സൃഷ്ടിച്ചവരാണ് ഈശ്വരൻ. ഇത് നിരവധി ശാസ്ത്രങ്ങളിലൂടെ നിരവധി വ്യക്തി കടന്നു വന്നതാണ്, അവസാനം നമ്മുടെ മുമ്പിൽ എത്തിയത്. അതൊരു പരമ്പരയിലൂടെ എത്തിച്ചേരുന്നതാണെന്നുള്ള കാര്യം നമ്മളൊരിക്കലും മറക്കാൻ പാടില്ല. അങ്ങനെ പറയുമ്പം നമ്മൾ നേരത്തെ ഉപേക്ഷിച്ച കാരണം നമുക്കിന്ന് വളരെ ബഹുമാനപൂർവ്വം സ്വീകരിക്കേണ്ടി വരും. ആരെ? ശങ്കരാചാര്യര്. ഇന്നലെ വരെ നമ്മൾ ശരിയല്ലെന്ന് പറഞ്ഞിട്ട് ആളിൽ നിന്ന് നമ്മൾക്ക് സർവ്വ ആദരവോടും കൂടി ആനയിച്ച് പൂജിക്കേണ്ടി വരും. എന്തുകൊണ്ട്? ഇതിലൊരു പ്രധാന കക്ഷി അദ്ദേഹമാണ്. അവിടെ നമുക്ക് ബഹുമാനം കളയാൻ പറ്റില്ല, ബഹുമാനം കൂട്ടാനേ പറ്റും. അവിടെ എനിക്കും ബഹുമാനമാണ്, അവിടെ ബഹുമാനത്തിന് ഒരു കുറവും വരുത്താൻ പാടില്ല. കാരണം ശങ്കരാചാര്യർ പറഞ്ഞത് ഇത് തന്നെ. അപ്പൊ ഞാൻ ശങ്കരാചാര്യ വിമർശിക്കുന്ന ആളാണെന്ന് നിങ്ങൾ പറയരുത്. ഞാൻ ശങ്കരാചാര്യ പൂജിക്കുന്ന ആളാണെന്നുള്ളത് ഇത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ആളാണ് സ്വപ്നവത്. അത് ഇടരുത്. ഈ സൃഷ്ടി എന്ന് പറയുന്നത് ഒരു സ്വപ്നം പോലെയാണ്, ഇതിന് യാതൊരു പാരമാർത്ഥികതയില്ല. അത് ബോധ്യപ്പെടുന്ന വഴിയാണ് പറഞ്ഞത്. ഇങ്ങനെ ചിന്തയിലൂടെ ബോധ്യപ്പെടാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സമാധി അനുഭവത്തിലൂടെ ബോധ്യപ്പെടാം, അത് പലരും പല രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ അദ്വൈത പരമ്പരയിലുള്ളതാണ് ഇത് രണ്ടും. പ്രപഞ്ചത്തെ കുറിച്ചുള്ള നിലപാടതാണ്, അത് സ്വപ്നം പോലെയാണ്, പരമാർത്ഥ സത്യമുണ്ടാകും. നമ്മൾ അനുഭവിക്കുന്നു, ഇതൊക്കെ സത്യമായി അനുഭവപ്പെടുന്നുണ്ട്. അപ്പോ അതിനൊക്കെ ഒരുപാട് ചർച്ചകളും അദ്വൈതത്തിൽ തന്നെ എന്താണ് ഇതെങ്ങനെ ശരിയാകും. പിന്നെ അസത്തായിരുന്നു മുമ്പ്, അസീതക്കിലെ അസദേവൻ വീണ്ടും സൃഷ്ടിച്ചു, അത് സ്വപ്നത്തെ പോലെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെന്ന് വരുന്ന യുക്തിഭംഗങ്ങൾ അതിനൊക്കെ ഒരുപാട് ചിന്തിച്ച്, കാരണം ഇതെല്ലാം ചിന്താപരമാണല്ലോ, ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് അതിനെല്ലാം മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടിയൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അതിന് ഈ പ്രാചീനമായ ഈ ശാസ്ത്രങ്ങളെല്ലാം നേരെ പഠിക്കണം, വിചാരം ചെയ്യണം. എന്നാലേ അതിൽ വരുന്ന ഈ ഇതിലൊക്കെ നമുക്ക് പെട്ടെന്ന് തോന്നുന്ന പോരായ്മകൾ പരിഹരിക്കാൻ പറ്റും. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഇതിൻ്റെ വ്യാഖ്യാനം ഡോക്ടർ ഭാസ്കറിന്റെ വ്യാഖ്യാനം മറ്റു പലരുടെയും, അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പില്ലാത്തതുകൊണ്ട് ധൈര്യമായി പറയാം. ജീവിച്ചിരിക്കുന്നവരുടെ കാര്യം ഞാൻ പറയുന്നു, വെറുതെ എന്തിനാ വിരോധം ഉണ്ടാക്കുന്നു. അപ്പൊ ഇതെങ്ങനെ ശരിയാവും, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അസത്ത് നിന്നുണ്ടായി പിന്നെ അത് അസത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാവും, അവിടെ എന്താണ് അസത്കാര്യം, ഈ സത്കാര്യം, ഇതൊക്കെ എങ്ങനെ ശരിയാവും, ഒരുപാട് ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് വ്യാഖ്യാനത്തിൽ. അദ്വൈതമായിട്ട് എങ്ങനെ ശരിയാവും ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ, ഈ അദ്വൈതം എന്ന് പറയുന്നതിന്റെ എ ബി സി ഡി ഈ മനുഷ്യനെ അറിയത്തില്ല, അതാ പ്രശ്നം. നമുക്കറിയാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ആക്ഷേപം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്, അതാണ് പ്രശ്നം. പക്ഷെ വായിക്കുന്ന ഇന്നത്തെ സാധാരണക്കാരിയായിരിക്കും ഇദ്ദേഹത്തെല്ലാം അറിഞ്ഞിട്ട് പറയാണ്, അപ്പൊ ഈ അദ്വൈതത്തിൽ എന്തോ കുഴപ്പമുണ്ട്, ഇത് അദ്വൈതമല്ല വേറെന്തെയാണ്, അങ്ങനെയൊക്കെ ആൾക്കാർക്ക് ആചാര്യ ഇതിനെ കുറിച്ച് യാതൊരു ധാരണ. ഇങ്ങനെയാണ് പല വ്യാഖ്യാതാക്കളും എഴുതി വെച്ചിരിക്കുന്നത്, എല്ലാവരും ഞാൻ പറയുന്നില്ല പലരും. അപ്പൊ അദ്വൈതത്തിന് പൂർണ്ണമായും യോജിച്ചു പോകുന്നത് തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. അത് സത്കാര്യവാദമാണോ അസത്കാര്യവാദമാണോ, വളരെ സാങ്കേതികമായ കാര്യങ്ങളും നിങ്ങൾ ഒരുപാട് സമയം ചെലവാക്കി പഠിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ്, ഒരുപാട് പ്രയത്നിച്ച് പഠിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ്, ചിലപ്പോൾ വർഷങ്ങൾ ചെലവഴിക്കേണ്ടി വരും. അങ്ങനെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ അവിടുന്ന് ഇവിടുന്ന് ഒരു വാക്കെടുത്ത് വെച്ചിട്ട് ഇതെങ്ങനെയാണ് അദ്വൈതമായിട്ട് ചേരുന്നത് എന്നൊക്കെ പറയുന്നത്, അത് ശുദ്ധമായ അറിവില്ലായ്മയെന്നെ പറയാൻ പറ്റും. അധികം കഴിഞ്ഞാൽ തോന്നുന്നു ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അദ്വൈതത്തോട് പൂർണ്ണമായി യോജിക്കുന്ന കാര്യമാണ്. പിന്നെ എന്താണ് സത്കാര്യം, അതൊക്കെ പഠിക്കണം, പഠിച്ചിട്ട് അതിനെക്കുറിച്ച് വിചാരം ചിന്തിക്കണം. അതിന് മറ്റു ഗ്രന്ഥങ്ങൾ പഠിക്കും, അതിനെക്കുറിച്ച് പറയുന്ന ഗ്രന്ഥങ്ങളൊക്കെ വിശദമായി പഠിക്കുന്നു, അപ്പോൾ മനസ്സിലാവും. ബ്രഹ്മസൂത്ര ഭാഷയും ഇതൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ അതൊക്കെ അവിടെ കൂടുതൽ വിശദീകരിക്കും, അല്ലാതെ പോരെങ്കിൽ അതിനുമപ്പുറം വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ അതെല്ലാം ഇവിടെ വെച്ച് അതിനെല്ലാം പരിഹാരം കണ്ടെത്തുക പ്രയാസമാണ്. പക്ഷെ ഇത് ഈ പറയുന്ന ഈ പരമ്പരയായി വരുന്ന അദ്വൈതത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതിലവസാനം എത്തി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറഞ്ഞു വച്ചിരിക്കുന്നത്, സ്വപ്നം പോലെയാണ്. അപ്പൊ അതിന്റെ എല്ലാ ആശയങ്ങളും മനസ്സിലാവും. ഒന്നത് അനായാസമായി ഉണ്ടായി, മറ്റൊന്നെന്താണ്, അത് പരമാർത്ഥം അല്ല, പരമാർത്ഥമല്ലാത്ത ഏതെല്ലാം തരത്തിലാണ് പരമാർത്ഥമല്ലാത്തത്, ഇതെല്ലാം എങ്ങനെ ബോധ്യപ്പെട്ടു എന്ന് വെച്ചാൽ, പ്രധാനമായിട്ടും തത്വചിന്തയിലൂടെ. ഈ സമാധിയിൽ ഒരാൾക്ക് ബോധ്യപ്പെടണം എന്നുണ്ടെങ്കിലും അയാൾ ആദ്യം ഇതിനെക്കുറിച്ച് കുറച്ച് മനസ്സിലാക്കണം, കുറച്ച് വിചാരം ചെയ്ത് കുറച്ച് മനസ്സിലാക്കിയതിനു ശേഷമേ പിന്നെ അയാൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് അതിന് ആ രീതിയിൽ വേണം മനസ്സിലാക്കേണ്ടത്. പിന്നെ സ്വപ്നവത്, എന്നുള്ളതിനെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത് പറഞ്ഞത്. എന്താണ് സങ്കല്പം മാത്രേ പരമേശ്വര, ഒരു ഒരു സങ്കല്പം മതി, അത് അനായാസത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് ഞാനൊരു ലഡു വേണമെന്ന് സങ്കല്പിച്ചാൽ അത് വരത്തില്ല. എനിക്കതിന് പ്രയത്നം ആവശ്യമാണ്, അല്ലാതെ അത് കൈ കിട്ടത്തില്ല. പക്ഷെ ഞാൻ സങ്കല്പിച്ചു വന്നു കഴിഞ്ഞാൽ അത് സ്വപ്നവത്തായി, സ്വപ്നം പോലെ അത് രണ്ടും ചേരുന്ന കാര്യങ്ങളാണ്. വളരെ അനായാസം സങ്കല്പത്തിൽ കാര്യങ്ങളാണ്. ഈ ഒരു ശേഷി എന്ന് പറയുന്നത് ആർക്കേ ഉള്ളൂ? മനുഷ്യന് സാധിക്കില്ല. സങ്കല്പം കൊണ്ട് എന്തിനെങ്കിലും സൃഷ്ടിക്കാമോ? മനുഷ്യന്, ഒരു മനുഷ്യന് സാധ്യമല്ല. ദേവന്മാർക്ക് പോലും അതിൽ പരിമിതികളുണ്ട്, എന്നാലും മനുഷ്യൻ. ഇവിടെ ഈ വിശ്വാസത്തിൽ ദേവവർഗം എന്ന് പറയുന്ന ഒന്നിനെ അംഗീകരിക്കുന്നു. ഒരണിമാതി ഐശ്വര്യങ്ങളുള്ളവരാണ്. അവർക്ക് പോലും എന്താണോ സങ്കല്പം കൊണ്ട് സൃഷ്ടിക്കുന്നതിന് ഒരുപാട് പരിമിതിയുണ്ട്. പൂർണമായും അതിൽ വിജയിച്ച ആരാണ്? ഈശ്വരൻ. എന്നിട്ട് ജഗത്തിനെ സൃഷ്ടിച്ച ഈശ്വരൻ സങ്കല്പിച്ച അനായാസമായി വരും. അടുത്തതില് മായാജാലക്കാരന്റെ ഉദാഹരണം പറയും, അതും ഇതിനു വേണ്ടി തന്നെയാണ്. അപ്പോ ഈശ്വരന് എങ്ങനെ ഈ സങ്കല്പം കൊണ്ട് സൃഷ്ടിക്കാൻ പറ്റും? നമ്മൾ സങ്കല്പിച്ചിട്ടൊന്നും ഉണ്ടാകുന്നില്ലല്ലോ എന്നൊന്നും ചോദിക്കരുത്. എന്തുകൊണ്ട്? അത് നമുക്ക് പിടികിട്ടുന്ന കാര്യമാണ്. വിശ്വാസവിദ്യ പോയോ? ഞാൻ പറഞ്ഞു തന്നു, പറഞ്ഞു പറഞ്ഞു വന്ന് നിങ്ങളുടെ വിശ്വാസം പോവുകയാണ്, അത് വിശ്വാസം കൂടുകയാണ്. എന്റെ ചോദ്യം എന്ന് പറയുന്നത് ഇത് കാര്യങ്ങൾ വിശദീകരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ വിശ്വാസം പോയാലും വിശ്വാസം കൂടിയാലും അതിനും ഞാൻ ഉത്തരവാദിയാണ്. ഇന്നത്തെ കാഴ്ചപ്പാടുകളും പഴയ കാഴ്ചപ്പാടുകളും എല്ലാം പറയും. ഇത് എപ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇരിക്കണം എന്താണോ, ഇതൊരു അതിപ്രാചീനമായ ഒരു ശാസ്ത്രമാണ്, ആധുനിക ശാസ്ത്രം അല്ല. ഇത് എപ്പോഴും നമ്മുടെ മനസ്സിൽ, ഇത് തലമുറ തലമുറകളായി കൈമാറി വന്ന ഒരു വിജ്ഞാനമാണ്. ഇന്നോ ഇന്നലെയോ ആരും ഇത് കണ്ടുപിടിച്ചത് അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി. ഇപ്പൊ മായാവിയെ പോലെ എന്ന് പറയുന്നത് അതുപോലെയാണ്. കാരണം ഈ നമ്മൾ മായാജാലം കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. നമുക്കറിയത്തില്ല ഈ മായാവി എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തതെന്ന്. അറിഞ്ഞാൽ നമ്മുടെ അത്ഭുതം എന്ത് തോന്നും? ഇന്ദ്രജാലം എന്ന് പറയുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇന്ദ്രജാലം നമ്മൾ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്കെന്താ അത്ഭുതം? ഇന്ദ്രജാലക്കാരനെ അതിൽ ഒരു അത്ഭുതമുണ്ട്. നമ്മൾ അജ്ഞനായിരിക്കുമ്പോഴാണ്, അറിവില്ലാത്തവനായിരിക്കുമ്പോഴാണ് ഈ ഇന്ദ്രജാലം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. പക്ഷെ ഇന്ദ്രജാലക്കാരനെ അറിയാം, അയാൾക്കൊരു അത്ഭുതമില്ല. അപ്പൊ അവിടെ ഈ സംഭവിക്കുന്ന എന്താണ് നമുക്കറിയില്ല. എങ്ങനെയാണ് ഇന്ദ്രജാലക്കാരൻ ആനയും കുതിരയും എല്ലാം ഉണ്ടാക്കുന്നത്? അതുപോലെ തന്നെ ഈശ്വരൻ സൃഷ്ടിച്ചു, എങ്ങനെ സൃഷ്ടിച്ചു എന്ന് ചോദിക്കുന്നു. നമ്മള് ഇന്ദ്രജാലക്കാരനല്ല, അതുകൊണ്ട് നമുക്കൊരിക്കലും അത് മനസ്സിലാകത്തില്ല. വെറുതെ ചോദിച്ച സമയങ്ങളെ പിന്നെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അത് ഇന്ദ്രജാലമാണെന്ന് വിശ്വസിക്കും. ഒരു ഇന്ദ്രജാലം സങ്കല്പം മാത്രേണ പരമേശ്വര, ഈശ്വരന്റെ മായ കൊണ്ട് ഇതെല്ലാം സൃഷ്ടിച്ചു എന്ന് വിശ്വസിക്കുക. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ എന്താണോ ഈ ഇതെല്ലാം വിശ്വാസത്തിൽ നിൽക്കുന്ന സിദ്ധാന്തങ്ങളാണ്. ആ വിശ്വാസം നമുക്ക് ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിശ്വാസത്തെ സ്വീകരിക്കാം. നമ്മളുടെ അവിശ്വാസികളാണോന്നും ആർക്കും പറയാൻ പറ്റില്ല. വിശ്വാസം നമുക്ക് ഗുണം ചെയ്യുന്നുണ്ടോ? വിശ്വാസികളായിരിക്കും. എന്താ പറയുക, വിശ്വാസം നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊരു വ്യക്തിയുടെ ചോയ്സാണ്. ഞാൻ വിശ്വാസിയായിരുന്നു, അവിശ്വാസിയായിരുന്നു. വിശ്വാസിയാണ് ഈ ഗുണം ചെയ്യുന്നുണ്ട്, ഞാൻ വിശ്വാസിയായിരുന്നു. അങ്ങനെ പാടില്ല എന്ന് വേറെ ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് സങ്കല്പം മാത്രേണ എന്ന് പറയുന്നത് എങ്ങനെയെന്നൊന്നും കൂടുതൽ ചിന്തിക്കരുത്. അതെന്താണ്? അങ്ങനെ നമ്മൾ വിശ്വസിക്കുക. അപ്പൊ ഈശ്വരനാണ് ജഗത്ത് സൃഷ്ടിച്ചതെന്ന് നമ്മൾ വിശ്വസിക്കുക, അതാണ് ഇവിടെ പറയുന്നത്.